ശ്രീമത്പാദഗീതം അധ്യായം 18 ശ്ലോകം 17. യസ്യ നാഹം കൃതോ ഭാവോ ബുദ്ധേർയസ്യ ന ലിപ്യതേ തത്വാപി സൈമാം നോകാൻ നഹന്തി ന നിബദ്ധ്യതേ. ഇവിടെ ഭാഷകാരൻ പറഞ്ഞത് ശാസ്ത്ര താല്പര്യത്തെ ഇവിടെ ചുരുക്കി പറഞ്ഞിരിക്കുകയാണ്. അതാദ്യം നായം ഹന്തി നഹന്യതേ എന്ന് പറഞ്ഞു, അത് കഴിഞ്ഞ ജായതയും പ്രിയതയെ പറഞ്ഞു, വേദാവിനാശനം എന്നെല്ലാം പറഞ്ഞിട്ട് ആത്മജ്ഞാനിക്ക് കർമ്മമില്ല എന്നുള്ള ആശയത്തെ ഇവിടെ ചുരുക്കി പറഞ്ഞിരിക്കുകയാണ്. അതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഏവം ച സതി ദേഹഭൃത്വ അഭിമാന അനുപപത്തോ അവിദ്യാകൃത അശേഷ കർമ്മ സന്യാസഭവത്തെ. ഈ രീതിയിൽ ഇത് മനസ്സിലാക്കുമ്പോൾ ദേഹഭൃത്വ അഭിമാന അനുപത്തവും, ദേഹഭൃത്വ അഭിമാനമില്ലാത്തവനെന്ന് വെച്ചാൽ ദേഹാഭിമാനമില്ലാത്തവൻ, ആത്മബോധം കൊണ്ട് ദേഹാഭിമാനം നശിച്ചവൻ, അവന് അവിദ്യാകൃത അശേഷ കർമ്മ സന്യാസപത്തെ, അവിദ്യാകൃതമായ അശേഷ കർമ്മങ്ങളുടെയും സന്യാസം യുക്തൻ തന്നെ. അവയുടെ സർവകർമ്മ സന്യാസത്തിന്റെ മുഖ്യമായ ആശയത്തെ പറയുകയാണ്. സർവകർമ്മ സന്യാസത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആശയം എന്താണ്? ദേഹാഭിമാനമില്ലാത്തവന് സർവകർമ്മ സന്യാസം, അങ്ങനെ സാധ്യമാകും. സർവകർമ്മങ്ങളെയും ഉപേക്ഷിക്കുന്നുണ്ട്, മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ അല്ലെങ്കിൽ ശരീരം കൊണ്ടോ ഉപേക്ഷിക്കുന്നതുകൊണ്ട് സർവകർമ്മ സന്യാസം ആകത്തില്ല. ശ്രദ്ധിക്കത്തില്ല മനസ്സ് ദേഹഭൃത്വ അഭിമാന അനുപത്വം. ദേഹാഭിമാനം നശിച്ചു കഴിഞ്ഞാൽ, ദേഹാഭിമാനം നശിക്കണമെങ്കിലോ ആത്മബോധം കൊണ്ടേ പറ്റും. അപ്പോൾ ആത്മബോധത്തിലൂടെ ദേഹാഭിമാനം നശിച്ചു കഴിഞ്ഞാൽ അവന് സർവകർമ്മ സന്യാസം സിദ്ധമായി. നമ്മളൊരു കർമ്മമുണ്ട്, അതാണ് മുമ്പ് പറഞ്ഞത്. 9-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞ സന്യാസത്തെ കുറിച്ചാണ് പറയുന്നത്. സന്യാസിനാം അനിഷ്ടാദി ത്രിവിധം കർമ്മണ ഫലം ന ഭവതി. 12-ാം ശ്ലോകത്തിൽ പറഞ്ഞു, സന്യാസിമാർക്ക് അനിഷ്ടം ഇഷ്ടം മിശ്രം ഈ മൂന്ന് തരത്തിലുള്ള കർമ്മഫലവും സംഭവിക്കത്തില്ല. അതും മുമ്പ് പറഞ്ഞു, മൂന്ന് തരത്തിലുള്ള കർമ്മഫലവും ദേഹാഭിമാനം ഇല്ലാത്ത ആത്മബോധമുള്ള സന്യാസിക്ക് സംഭവിക്കുന്നില്ല. ഉപപന്നം തദ്വിപര്യാച്ച ഇതരേഷാം ഭവതി. ആ പറഞ്ഞത് യുക്തമായിരിക്കും, മറിച്ചാണെങ്കിലോ, ദേഹാഭിമാനം ഉണ്ടെങ്കിൽ സന്യാസിയല്ല, അവർക്ക് കർമ്മഫലം ഉണ്ടാവും. ഇവിടെ ഭാഷകാരൻ പറയുന്നത് അഭിമാന ത്യാഗം തന്നെ മുഖ്യമായ സന്യാസം. ദേഹാഭിമാനം നശിച്ചാൽ അവിടെ സന്യാസ സിദ്ധമായി എന്നാണ്. ഇത്യേതച്ച അപരിഹാര്യം ഇത്യേഷ ഗീതാശാസ്ത്രാർത്ഥ ഉപസംഹൃത. ഇതാണ്, ദേഹാഭിമാനം ഉണ്ടെങ്കിൽ കർമ്മഫലം ഉണ്ടാകും, ദേഹാഭിമാനമില്ലെങ്കിൽ കർമ്മഫലമില്ല. ഈ ഇതാണ് എന്താണ് ഗീതാശാസ്ത്രത്തിന്റെ താല്പര്യം എന്നാണ് ഇവിടെ പറയുന്നത്. ആ വിഷയത്തെ ഇവിടെ ഉപസംഹരിച്ചിരിക്കുകയാണ്. സ ഏഷ സർവവേദാർത്ഥ സാരോ, സർവവേദ അർത്ഥസാരം ഇതാണ്. സർവവേദങ്ങളുടെയും സാരം ഇത് തന്നെയാണ്, ദേഹാഭിമാനം കർമ്മകാരണം, ദേഹാഭിമാനത്യാഗം സന്യാസം. ഇത് സർവവേദങ്ങളും ഇത് തന്നെയാണ് പറയുന്നത്. ഇക്കാര്യം നിപുണമതിഭി പണ്ഡിതേഹി വിചാരി പ്രതിപത്തവ്യ. നിപുണമതികളായ സമർത്ഥന്മാരായ ബുദ്ധിമാന്മാരായ പണ്ഡിതന്മാർ ഇത് വിചാരി പ്രതിപത്തവ്യ, ചിന്തിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഇതി തത്ര തത്ര പ്രകരണ വിഭാഗേന ദർശിതു അസ്മാഭി. ഓരോരോ സന്ദർഭമനുസരിച്ച് ഈ കാര്യങ്ങളെല്ലാം ഞാൻ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ശാസ്ത്രന്യായാനുസാരേണ, ശാസ്ത്രപ്രമാണമനുസരിച്ച്, യുക്തിയനുസരിച്ച്. അന്നേരം ഞാൻ വളരെ വിശദീകരിച്ച് മനസ്സിലാക്കി തന്ന കാര്യമാണ്. അതുകൊണ്ട് ഇതാണ് ശാസ്ത്രത്തിന്റെ താല്പര്യം. അത് അവസാനം ഒന്നുകൂടി ഉറപ്പിച്ചു പറയുകയാണ്, ദേഹാഭിമാനമുണ്ടോ അവിടെ കർമ്മമുണ്ട്. ദേഹാഭിമാനമില്ല, അത് കർമ്മസന്യാസം. അതാണ് ഇവിടെയും പറയുന്നത്. ആർക്കാണോ അഹംബുദ്ധിയില്ലാത്താണ് ഇവിടെ പറഞ്ഞത്, യസ്യ നാഹംകൃതോ ഭാവോ, അതിനെ വ്യാഖ്യാനിച്ചതാണ്. അതാണ് ദേഹാഭിമാനം എന്ന് വ്യാഖ്യാനിച്ചത്. ദേഹാഭിമാനമില്ലാത്തവൻ അഹം കർത്ത ഇത്യവൻ ലക്ഷണോ ഭാവോ, ഞാൻ ആണ് ചെയ്യുന്നവൻ എന്നുള്ള ഭാവം, അതില്ലാത്തവനാണ് സന്യാസി. യസ്യ നാഹം കൃതോ ഭാവോ ജ്ഞാനം ജ്ഞേയം പരിജ്ഞാത ത്രിവിധ കർമ്മ ചോദന കരണം കർമ്മ കർത്തേതി ത്രിവിധ കർമ്മ സംഗ്രഹ അഥ ഇദാനീം കർമ്മണാം പ്രവർത്തകം ഉച്യതേ. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത് എന്താണ്? ആത്മാവിൽ കർത്തൃത്വമില്ല, ആത്മാവ് പ്രവർത്തിക്കുന്നില്ല. ആത്മാവിൽ കർമ്മങ്ങളൊന്നും നടക്കുന്നില്ല എന്ന് പറയുമ്പോൾ അനുഭവ വിരോധമാണ്. നമ്മുടെ പ്രത്യക്ഷമായ അനുഭവം എന്താണ്? ഞാൻ ചെയ്യുന്നു എന്നാണ്. ഇത് പറയുന്നത് ഭഗവാൻ പറയുന്നത് ചെയ്യുന്നില്ല എന്നാണ്. നിന്നിൽ കർമ്മമൊന്നും നടക്കുന്നില്ല, നീ പ്രവർത്തിക്കുന്നില്ല എന്നാണ്. അങ്ങനെ പറയുന്നത് കൊണ്ട് മാത്രം ഒരു കാര്യം ശ്രദ്ധിക്കത്തില്ല. വെറും ഒരു പ്രസ്താവന കൊണ്ട് മാത്രം ഒന്നിനെ സമ്മർദ്ദിക്കാനൊക്കത്തില്ല. പ്രത്യേകിച്ചും അനുഭവ വിരുദ്ധമായ കാര്യങ്ങൾ പറയുമ്പോൾ. അതുകൊണ്ട് കർമ്മം എങ്ങനെ സംഭവിക്കുന്നു? ആത്മാവല്ല കർമ്മം ചെയ്യുന്നതെങ്കിൽ ഇവിടെ എങ്ങനെയാണ് കർമ്മം നടക്കുന്നത്? അതാണ് അടുത്ത് പറയുന്നത്. ഇദാനീം കർമ്മണാം പ്രവർത്തകം, കർമ്മത്തെ നിറവേറ്റുന്നത് എന്തൊക്കെയാണ്? അത് പറയുന്നു. ജ്ഞാനം, ജ്ഞാനം ന്യായത അനേനീതി സർവവിഷയം അവിശേഷണ ഉച്ചതേ. ഇവിടെ ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മജ്ഞാനമൊന്നും അർത്ഥമെടുത്തു കളയരുത്. ന്യായത അനേന എന്നാണ്. ഞാൻ ധാതു അറിയുക എന്നുള്ള അർത്ഥത്തിലാണ്, അതിൽ കരണാർത്ഥത്തിൽ. എന്തുകൊണ്ടാണോ സർവവിഷയങ്ങളെയും അറിയുന്നത്, സർവവിഷയം എന്നാണ്. അപ്പോ ഏത് അറിവ് നമ്മളുണ്ടാകുന്നു അതിനെയാണ് അവിടെ ജ്ഞാനം എന്നുള്ളത്. വിശേഷാത്മജ്ഞാനമെന്നോ അങ്ങനെയുള്ള അർത്ഥം എടുക്കരുത്. അതാണ് സർവവിഷയം, അതാണ് ഇവിടെ ജ്ഞാനം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണോ സർവത്തെയും അറിയുന്നത്, എന്തുകൊണ്ടറിയുന്നു? അറിവുണ്ട്. അപ്പോൾ ആ അറിവ് സർവവിഷയകമായിട്ടുള്ള അറിവ്, അവിശേഷേണ എല്ലാ ജ്ഞാനങ്ങളെയും ചേർത്ത് ഇവിടെ ജ്ഞാനമെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ജ്ഞാനശബ്ദത്തിന്റെ അർത്ഥം എന്തായി? സർവത്തെയും അറിയുന്നതായ അറിവ്, അതാണ് ജ്ഞാനം. തഥാ ജ്ഞേയം ജ്ഞാതവ്യം, അത് ഞാൻ ധാതു തന്നെ. ഞാൻ ധാതു നിന്ന് കരണാർത്ഥത്തിൽ പ്രത്യം വന്നപ്പോൾ ജ്ഞാനമൊന്നായി. കർമാർത്ഥത്തിൽ പ്രത്യം വരുമ്പോൾ ജ്ഞേയം. അങ്ങനെ അടുത്ത് പറയും, ജ്ഞേയം ജ്ഞാതവ്യം തഥാ ജ്ഞേയം. അപ്പോ അറിയപ്പെടുന്നതെല്ലാം എന്നായി. തഥപി സാമാന്യേനൈവ സർവം ഉച്ചതി, അതും അതുപോലെ തന്നെ അറിയപ്പെടുന്നതെല്ലാം ജ്ഞേയം, അറിവെല്ലാം ജ്ഞാനം. തഥാ പരിജ്ഞാത, പരിജ്ഞാത ഉപാധി ലക്ഷണോ അവിദ്യാകല്പിതോ ഭോക്താവ്, ഭോക്താവ് അതാണ് പരിജ്ഞാത എന്ന് പറയുന്നത്. ജ്ഞാത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയുന്നവനെന്നാണ്. ജ്ഞാനം ജ്ഞേയം ജ്ഞാത എന്ന് പറയുന്നത് ജ്ഞാതാവിനെ അറിയുന്നവനെന്നുള്ള അർത്ഥമാണ്. പക്ഷെ അത് കുറച്ചുകൂടി വിപുലമാക്കി ഇവിടെ ഭാഷ്യകാരൻ ഭോക്താവ് എന്ന് പറയുന്നു. അങ്ങനെ പറയുന്നതിന് ഒരു കാരണമുണ്ട്. കാരണം സാംഖ്യശാസ്ത്രത്തെ സംബന്ധിച്ച് അവിടെ പ്രാധാന്യം ഭോക്താവിനാണ്. അവിടെ അതാണ് മുമ്പും കർത്ത എന്ന് പറഞ്ഞിടത്തും ഭാഷ്യകാരൻ ഭോക്താവെന്നാണ് വ്യാഖ്യാനിച്ചത്. അടുത്ത് ഗുണസംഖ്യാനി എന്നുള്ളത് പറയും. ഇവിടെ പറയുന്ന ഈ ഗുണങ്ങളെ കുറിച്ച് പറയുന്ന കാര്യങ്ങളെല്ലാം സാംഖ്യശാസ്ത്രം അനുസരിച്ചാണ് സമ്മതിക്കുകയും ചെയ്യും. സാംഖ്യം എന്നുള്ള ശബ്ദത്തിന് തുടക്കത്തിൽ മറ്റും ഭാഷകാരൻ വേദാന്തം എന്നർത്ഥം പറഞ്ഞെങ്കിലും ഇവിടെ വരുമ്പോൾ സമ്മതിക്കുന്നുണ്ട്. എന്താണ് സാംഖ്യം എന്ന് പറഞ്ഞാൽ സാംഖ്യം തന്നെ, കപിലന്റെ സാംഖ്യം തന്നെ എന്ന് സമ്മതിക്കുന്നുണ്ട്. കാരണം ഗീതയിൽ ചെയ്തിരിക്കുന്ന ഈ ഗുണനിരൂപണമെല്ലാം നമ്മൾ ചർച്ച തുടങ്ങിയ സമയത്തെ പറഞ്ഞു. ഇതെല്ലാം സാംഖ്യശാസ്ത്രം അനുസരിച്ചാണ്, കപിലൻ മഹർഷിയുടെ സാംഖ്യശാസ്ത്രം അനുസരിച്ചാണ്. അത് വളരെ ബുദ്ധിമുട്ടിയാണെങ്കിലും അവസാനം ഭാഷകാരെ സമ്മതിക്കുന്നുണ്ട്, സമ്മതിച്ച് പറ്റും. അപ്പൊ അവിടെ കർത്താവിനേക്കാൾ പ്രാധാന്യം ഭോക്താവിനാണ്. അപ്പൊ ജീവന്റെ ഭോക്തൃത്വം, ഭോക്തൃത്വം എന്ന് വെച്ചാൽ നമുക്ക് പറയാം അനുഭവം എന്ന് പറയാം. ജീവന്റെ ജ്ഞാതൃത്വം എന്ന് പറയുന്ന ഒരു ഭോക്തൃത്വം തന്നെ എന്ന് വെച്ചാൽ അതൊരു അനുഭവമാണ്. അതുകൊണ്ട് കുറച്ചുകൂടി വിശാലമായ ഒരർത്ഥത്തിൽ ഒരു ഭോക്തൃത്വം എന്ന് പറയും. അതുകൊണ്ട് തന്നെ അവർ പറയും ആത്മാവിൽ കർത്തൃത്വമില്ല, ഭോക്തൃത്വമേ ഉള്ളൂ എന്നെല്ലാം സാംഖ്യന്മാർ പറയും. അത് മറ്റൊരു വിഷയമാണ്. അതുകൊണ്ട് ഇവിടെ മുമ്പ് ഒരു സ്ഥലത്തും കർത്താവ് എന്ന് പറഞ്ഞപ്പോൾ ഭാഷകാരൻ ഭോക്താവ് എന്നാണ് വ്യാഖ്യാനിച്ചത്. അതിന്റെ സ്വാധീനമാണ്. ഇപ്പോ സാംഖ്യം എന്ന് പറയുന്നിടത്ത് എല്ലായിടത്തും ഭാഷ്യകാരനത് സാംഖ്യശാസ്ത്രം എന്ന് പറയത്തില്ല. കാരണം ഭാഷ്യകാരൻ കൂടുതൽ യത്നിച്ചിട്ടുള്ളത് ഈ സാംഖ്യശാസ്ത്രത്തെ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു തുറന്ന മനസ്സോട് സാംഖ്യശാസ്ത്രത്തെ അംഗീകരിക്കാൻ കഴിയത്തില്ല. അദ്വൈതത്തിന് നിരക്കാത്ത പല കാര്യങ്ങളും അവർ പറയുന്നുമുണ്ട്. എന്നാലും അദ്വൈതത്തിന് സ്വീകാര്യമായ ഗുണനിരൂപണവും മറ്റും സാംഖ്യശാസ്ത്രത്തിൽ നിന്ന് സ്വീകരിക്കുന്നു എന്നും അടുത്ത് പറയുകയും ചെയ്യും. അതുകൊണ്ടിവിടെ ജ്ഞാത എന്ന് പറയുന്നതിനിടെ ഭോക്താവെന്ന് വ്യാഖ്യാനിച്ചു. സാധാരണ ജ്ഞാനം ജ്ഞേയം ജ്ഞാത എന്ന് പറയുന്ന ത്രിപുടിയിൽ നിന്ന് നമ്മൾ സാധാരണ വേദാന്തത്തിൽ അദ്വൈതത്തിനും മറ്റും പഠിക്കും. ഇവിടെ അതിനെ ഭോക്താവാക്കി മാറ്റി. ഭോക്തൃത്വം എന്ന് പറയുന്നത് അത് അനുഭവമാണ്, അറിവിന്റെ അനുഭവം. ആ രീതിയിൽ അത് യോജിപ്പിക്കാം. അതുകൊണ്ട് പരിജ്ഞാത എന്ന് പറഞ്ഞ ഭോക്താവ് ഭാഷയനുസരിച്ച്. അത് മറ്റ് രാമാനുജാചാര്യനും മറ്റും സ്വീകരിക്കുന്നുണ്ട്. അവരെല്ലാം ജ്ഞാതാവെന്ന് വെച്ചാൽ ജ്ഞാതാവ് എന്നുള്ള അർത്ഥം തന്നെ സ്വീകരിച്ചിരിക്കുന്നു, ഭോക്താവ് എന്നുള്ള അർത്ഥമല്ല. ഇത്യേതത്രയം യേശാം അവിശേഷേണ സർവകർമ്മണാം പ്രവർത്തിക. ഈ പറയുന്ന മൂന്നും, ജ്ഞാനം ജ്ഞേയം ജ്ഞാതാവ് എന്ന് പറയുന്ന ഈ മൂന്നുമാണ് സർവകർമ്മങ്ങളുടെയും പ്രവർത്തകങ്ങളായിരിക്കുന്നത്. സർവ പ്രവൃത്തികളെയും നിറവേറ്റുന്നതിന് ആ ജീവനെ സഹായിക്കുന്നത് മൂന്നുമാണ്. അല്ലെങ്കിൽ ഇതിനെ മൂന്നിനെ ആശ്രയിച്ചിട്ടാണ് സർവ പ്രവർത്തനങ്ങളും ഒരു ജീവനിൽ നടക്കുന്നത്. ത്രിവിധ ത്രിപ്രകാര കർമ്മചോദന, കർമ്മത്തിന്റെ പ്രവർത്തകം. ചോദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിധി, പ്രവർത്തകം, പ്രേരകം എന്നെല്ലാം അർത്ഥമുണ്ട്. അപ്പോൾ ആ കർമ്മത്തിന്റെ പ്രവർത്തകം, കർമ്മത്തെ നിർവഹിപ്പിക്കുന്നത്, നിർവാഹകമായിരിക്കുന്നത് ഇത് മൂന്നുമാണ്, ജ്ഞാനവും ജ്ഞേയവും പരിജ്ഞാനവും. അത് വളരെ വ്യക്തമായ കാര്യമാണ്. ഒരു കർമ്മം നമുക്ക് ചെയ്യണമെങ്കിൽ ഒന്ന് അവിടെ നമുക്ക് അറിവ് വേണം, അറിവിനുള്ള വിഷയങ്ങൾ വേണം, അറിയുന്നവൻ വേണം, എന്നാലേ കർമ്മം സംഭവിക്കത്തുള്ളൂ. ഇത് കർമ്മത്തിന്റെ പ്രവർത്തകമാണ്. ജ്ഞാനാദീനാമി ത്രയാണാം സന്നിപാതേ ഹാനുപാദാനാദി പ്രയോജന സർവകർമാരംഭ സ്യാത്. സർവകർമ്മങ്ങളും ജ്ഞാനാദീനാം ത്രയാണാം സന്നിപാതേ, ജ്ഞാനജ്ഞിയെ ജ്ഞാതാക്കൾ ഒത്തുചേർന്നാലേ ഹാന ഉപാദാനാദി പ്രയോജന, ഹാനം ഉപാദാനം ത്യാഗം സ്വീകരണം ഇത് പ്രയോജനമായി വരുന്ന സർവകർമ്മങ്ങളും തുടങ്ങുന്നത് ഇതിനെ മൂന്നിനെ ആശ്രയിച്ചിട്ടാണ്. അതായത് ഒരു പ്രവൃത്തിക്ക് നമ്മൾ ഒരുമ്പെടും, ഒരു പ്രവൃത്തിക്ക് ഒരുമ്പെടുമ്പോൾ ഒന്നിൽ ആ പ്രവൃത്തിയെ നിറവേറ്റാനായിരിക്കും നമ്മളോട് ഒരുങ്ങുന്നത്, തയ്യാറാകുന്നു. അല്ലെങ്കിൽ ആ പ്രവൃത്തിയെ ഒഴിവാക്കാനായിരിക്കും ഒരുമ്പെടുന്നത്. രണ്ടിടത്തും പ്രവൃത്തിയുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഹാന ഉപാദാനം. ഹാനവും ഒരു പ്രവൃത്തിയാണ്. ഹാനവും എന്ന് വെച്ചാൽ പ്രവൃത്തി ഒഴിവാക്കുന്നതാണ്. ശ്രുതി പറഞ്ഞിരിക്കുന്ന എന്താണോ, സുര ന പാദവ്യ, മദ്യം ഉപയോഗിക്കരുത് എന്ന് ശ്രുതി പറഞ്ഞിട്ടുണ്ട്. സുരാപാനത്തെ നിഷേധിച്ചിരിക്കുന്നു. അപ്പോ അതിലേക്ക് ഒരാൾ വരുമ്പോടൊന്നു പ്രവർത്തിക്കാൻ, അവിടെ എന്ത് ചെയ്യുന്നു, മനസ്സുകൊണ്ട് മനസ്സിൽ തുടങ്ങുന്നു, സങ്കല്പിച്ച് ജ്ഞാതാവ് അതിനെ ബോധ്യപ്പെട്ട് ഭോക്താവ് അതിനെ സ്വീകരിക്കുന്നു, ശരീരം പ്രവർത്തിക്കുന്നു. അപ്പോൾ അത് ഉപാദാനമാണ്, ആ കർമ്മത്തിൻ്റെ ആളതിൽ പ്രവർത്തിക്കുന്നു. ഇനി അത് കേട്ടിട്ട് ഒരാൾ അതിനെ ഉപേക്ഷിക്കുന്നു. ഉപേക്ഷിക്കണമെങ്കിലും എന്ത് വേണം, അവിടെ മനസ്സിൽ തുടങ്ങണം, സങ്കല്പം വരണം, ത്യാഗത്തിന്റെ സങ്കല്പം വരണം. അവിടെയും പ്രവർത്തനമാണ്, ഹാനവും പ്രവർത്തനമാണ്. അപ്പൊ ഹാനപ്രവർത്തിക്കും ആരംഭിക്കണമെങ്കിൽ അതിന്റെ തുടക്കം ഇത് മൂന്നും ഒന്ന് ചേരുമ്പോഴാണ്. ജ്ഞാനജ്ഞേയ ജ്ഞാതാക്കൾ ഒരുമിക്കുമ്പോൾ അതിനെ കുറിച്ച് അറിയുന്നു, അത് ത്യാജ്യമായിട്ട് ആ വിഷയത്തെ അറിയുന്നു, പിന്നെ ആ ത്യാഗത്തെ അയാൾ സ്വീകരിക്കുന്നു, അറിയുന്നു. അപ്പോൾ മൂന്നും അവിടെ പ്രവർത്തിക്കുന്നു. ഹാനവും ഒരു കർമ്മമാണ് എന്നാണ്. പ്രവൃത്തി പോലെ തന്നെ നിവൃത്തി ഒരു ധർമ്മമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അവിടെ ഈ മാനസിക സങ്കല്പം പോലെയുള്ള കാര്യങ്ങൾ ശാരീരികമായ പ്രവർത്തനങ്ങളെ ഒഴിവാക്കുന്നുണ്ടെങ്കിലും ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മാനസിക സങ്കല്പം പോലെയുള്ള കർമ്മങ്ങൾ ഇവിടെ സ്വീകരിക്കുന്നു. അതുകൊണ്ട് പ്രവൃത്തിയും നിവൃത്തിയും രണ്ടും ധർമ്മമാണ്. തഥ പഞ്ചഭീ അധിഷ്ഠാനാദിഭീ ആരബ്ധം വാങ്മനക്കായാശ്രയഭേദേന ത്രിധാരാശീഭൂതം ത്രിഷുകർണാദിഷു സംഗ്രഹിതേ ഇത്യേതുച്യതേ. അതുകൊണ്ട് നേരത്തെ പറഞ്ഞുള്ള പഞ്ചാധിഷ്ഠാനങ്ങളെക്കുറിച്ച് മുമ്പ് വിശദീകരിച്ചാണ്. പഞ്ചാധിഷ്ഠാനങ്ങളെക്കൊണ്ട് അധിഷ്ഠാനം തഥാ കർത്ത കരണഞ്ച പൃഥക്ഭൂതം ദൈവിധാസ പൃഥക്ചേഷ്ട ദൈവം ചെയ്യാത്ര പഞ്ചമോ എന്ന് പറഞ്ഞാണ് അവിടെ അധിഷ്ഠാനാദി അഞ്ച്. അതുകൊണ്ടാണ് ഈ കർമ്മങ്ങളെല്ലാം നിറവേറ്റപ്പെടുന്നത് ഹാന ഉപാദാന രൂപം. വാങ്മനക്കായ ആശ്രയഭേദേന, അത് വാക്കിനെയും മനസ്സിനെയും ശരീരത്തെയും ആശ്രയിച്ച് ത്രിധാരാശ്രയഭൂതം മൂന്നായി അതിനെ വിഭജിച്ച് മൂന്ന് വിഭാഗമാക്കി, ശരീരം കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ, മനസ്സുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ, വാഗ്രൂപത്തിൽ വാഗേന്ദ്രിയം കൊണ്ട് പ്രവർത്തിക്കുന്ന കർമ്മം, ഇങ്ങനെ മൂന്നായി വിഭജിച്ച ഈ പ്രവൃത്തികൾ അതിനെ എന്താണ് അടുത്ത് കരണം കർമ്മ കർത്തേരി മൂന്നായിട്ട് അതിനെ സംഗ്രഹിച്ച് പറയും. എന്ന് പറഞ്ഞ അതിനെ തന്നെ മൂന്നായിട്ട് ത്രിധാരാശി മൂന്നായിട്ടിവിടെ വീണ്ടും ഭരണാദി രൂപത്തിൽ, നേരത്തെ മൂന്നായി പറഞ്ഞു വാക്മൻ കായവും, ഇവിടെ കരണം കർമ്മ കർത്ത എന്ന് മൂന്നായിട്ട് വീണ്ടും അതിനെ സംഗ്രഹിച്ച് പറയുന്നു. പക്ഷേ ഇതെല്ലാം പറയുന്നതിന്റെ താല്പര്യം ഒന്നാണ്, കർമ്മം നടക്കുന്നത് ഒരിക്കലും ആത്മാവിലല്ല, ആത്മസാന്നിധ്യത്തിൽ ശരീരാദികളിലാണ് നടക്കുന്നത്. അത് ബോധ്യപ്പെടുത്താൻ വേണ്ടി പറയുകയാണ്. ആ കർമ്മ സംസ്കാരം, ആത്മാവാണ് കർമ്മം ചെയ്യുന്നത് എന്ന് ദൃഢമായ സംസ്കാരമുള്ളവന് അത് മാറ്റാൻ വേണ്ടി പറയുകയാണ്. കരണം കർമ്മ കർത്തേതി ത്രിവിധ കർമ്മസംഗ്രഹ, കരണം ക്രിയത അനേനേതി ബാഹ്യശ്രോത്രാദി, കർണശബ്ദവും കൃതാതുവിൽ നിന്ന് കർണവിത്പത്തിയിൽ സിദ്ധിച്ചതാണ്. അതിന്റെ വിത്പത്തി പറയുന്നു ക്രിയത അനേന, എന്തുകൊണ്ടാണോ ചെയ്യുന്നത് അത് കരണം. ഇവിടെ എന്താണ് കരണം? ബാഹ്യശ്രോത്രാദി, ശ്രോത്രാദികളാണ് കരണം, ഇന്ദ്രിയങ്ങളാണ്. അത് ബാഹ്യമായിട്ടുള്ളത്, അതിന് ബാഹ്യകർണമെന്ന് പറയും. നമ്മൾ അന്ധകർണം എന്നും പറയാറുണ്ടല്ലോ, അതടുത്ത് പറയുന്നു അന്തസ്ഥം ബുദ്ധിയാദി. ബുദ്ധിയാദിയാണ് ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ബുദ്ധിയാദി. നമ്മുടെ കർണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ധകർണവും ബാഹ്യകർണങ്ങളും. അന്ധകർണം മനസ്സ്, അതിനോട് ബുദ്ധിയാദി എന്ന് പറഞ്ഞത്. പിന്നെ വിഭജിച്ചൊക്കെ പറയുമ്പോൾ മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം എന്നെല്ലാം പറയും. അത് കൂടുതലായും അതിനെ വ്യാഖ്യാനിക്കാം, വിശദീകരിക്കാം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മനസ്സ്, അത് അന്ധകർണം. പുറമേ ശ്രോത്രാദികർണങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും, ഇതെല്ലാം സാഖ്യന്മാരുടെ വിഭജനമാണ്. കർമ്മം എന്ന് പറഞ്ഞാലോ, അടുത്ത് പറയുന്നു കർമ്മ ഈപ്സിതതമം കർത്തുഹു ക്രിയയാ വ്യാപ്യമാനം. ഇവിടെ കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മശബ്ദം കേൾവിയിൽ ഒന്ന് തന്നെ, കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവൃത്തി. പക്ഷേ കർമ്മം എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്ന കർമ്മം വ്യാകരണത്തിലെ കർമ്മമാണ്. കർത്തുരീപ്സിതതമം കർമ്മ എന്ന് പാണിനി പറയുന്ന കർമ്മം. രാമൻ പശുവിനെ അടിക്കുന്നു എന്ന് പറയുമ്പോൾ അടിക്കുക എന്ന് പറയുന്ന ക്രിയ പശു കർമ്മം, ആ കർമ്മത്തെയാണ് അടിക്കുക എന്ന് പറയുന്ന ക്രിയ. നമ്മൾ കർമ്മം എന്ന് പറയും പ്രവൃത്തി എന്നുള്ള അർത്ഥത്തിൽ, അതല്ല. ആ കർമ്മത്തെയാണ് ഇവിടെ എടുക്കേണ്ടത്. കരണം, കർമ്മ എന്നൊക്കെ പറയുമ്പോൾ ഇത് കാരകവും നടത്തും. ക്രിയാ നിവർത്തകം കാരകമെന്ന് വൈയാകരണന്മാർ പറയും. ക്രിയയെ നിവർത്തിപ്പിക്കുന്നതാണ് കാരകം. ക്രിയ എപ്പോഴും കാരകങ്ങളെ ആശ്രയിച്ചാണ് ക്രിയ സംഭവിക്കുന്നത്. അതിലൊന്നാണ് കർമ്മകാരകം, എപ്പോഴും പ്രവൃത്തിക്ക് വിഷയമായിരിക്കുന്നു. അതാണ് കർമ്മം എന്ന് പറയുന്നത്. നമ്മളൊരു വാക്യം പ്രയോഗിക്കുമ്പോൾ അത് പ്രധാനമായി വരുന്ന കർത്താവ്, കർമ്മം, ക്രിയ, അതിലെ കർമ്മം. ആ കർമ്മം എന്ന് പറയുന്നത് എന്തുമാകാം, ഈ പ്രപഞ്ചത്തിലെ ഏതും കർമ്മമാകാം. അത് ആ വ്യാകരണ നിയമം അനുസരിച്ചുകൂടെ പറയുന്നു ഈപ്സിതതമം എന്നാണ്. ഇത് പാണിനിയുടെ നിർവചനമാണ് ഈ പറയുന്നത്, കർമ്മത്തിന്റെ നിർവചനം. ഈപ്സിതതമം കർമ്മ, ഒരു കർത്താവ് എന്ന് വെച്ചാൽ പ്രവൃത്തി ചെയ്യുന്നവൻ, ആ പ്രവൃത്തിയിലൂടെ പ്രാപിക്കാൻ ഇഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ ആ പ്രവൃത്തിയിലൂടെ ബന്ധപ്പെടാൻ താല്പര്യപ്പെടുന്നത്, അതാണ് കർമ്മം. ഈപ്സ എന്ന് വെച്ചാൽ ഇച്ഛ, ആഗ്രഹം. ഈപ്സിതം എന്ന് പറയുമ്പം ആഗ്രഹിച്ചത്. ഈപ്സിതതമം, അങ്ങേറ്റം, സൂപ്പർലേറ്റീവ് എന്ന് പറയും. അത് അങ്ങേറ്റം ഇഷ്ടപ്പെട്ടതെന്ന്. കാരണം ഒരു കർത്താവിന് ഇച്ഛ പല കാര്യങ്ങളിലും വരാം. പല വിഷയങ്ങളിലും ഇച്ഛ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഇച്ഛ വരുന്ന ഏതോ അതിനെ കർമ്മമായിട്ട് പറയുന്നു. ഒരു വാക്യഘടനയെക്കുറിച്ച് വൈയാകരണന്മാർ ചിന്തിക്കുമ്പോൾ ആ വാക്യത്തിന്റെ ഓരോ ഭാഗങ്ങൾക്കും, കർത്താവ്, കർമ്മം, കരണം, സമ്പ്രദാനം, അപാദാനം, അധികരണം, ഇങ്ങനെ ഓരോരോ കാരകങ്ങൾക്കും ഓരോ നിർവചനം കൊടുക്കും. ക്രിയാനിവർത്തകങ്ങൾ, ക്രിയാനിർവർത്തകങ്ങൾ, നിവർത്തകമല്ല നിർവർത്തകം. അപ്പോൾ അതിന് അതിൽ ഒന്നാണ് ഈ കർമ്മം എന്ന് പറയുന്നത്. സാധാരണ നേരത്തെ പറഞ്ഞത് മലയാളത്തിൽ പറയുന്നത് എന്താണ്? രാമൻ പശുവിനെ അടിച്ചു. അപ്പോൾ പശു കർമ്മമായി നമ്മൾ പഠിക്കും സ്കൂളിൽ, അത് തന്നെ. അത് പാണിനി പറയുമ്പോൾ ഈപ്സിതതമം എന്നും മറ്റും പറയും. അത് അടുത്ത് വിശദീകരിക്കുന്നു ഈപ്സിതതമത്തെ. കർത്തുഹു ക്രിയയാ വ്യാപ്യമാനം, കർത്താവ് ക്രിയയിലൂടെ ബന്ധപ്പെടുന്നത് എന്നർത്ഥം. കർത്താവ് കർത്തുഹു ക്രിയയാ വ്യാപ്യമാനം, കർത്താവ് ക്രിയയിലൂടെ ബന്ധപ്പെടുന്ന ഒന്നർത്ഥം. വ്യാപ്യമാനം എന്ന് വെച്ചാൽ ബന്ധപ്പെടുന്നത്. കർത്താവിന് ക്രിയയിലൂടെ ഒരു വസ്തുവായിട്ട് ബന്ധമുണ്ടാവും. രാമൻ താടനക്രിയയിലൂടെ ബന്ധപ്പെടുന്നു ഏതുമായിട്ട്? പശുവുമായിട്ടെന്നൊക്കെ പറയും വ്യാകരണത്തിൽ. അതാണ് കർമ്മം. കർമ്മശബ്ദം അത് ആ ശബ്ദത്തിന്റെ രൂപത്തിന് വ്യത്യാസമില്ല, പക്ഷെ ആ ശബ്ദത്തിന് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട്. സംസ്കൃതത്തിന് നമസ്കലിംഗത്തിൽ ഉപയോഗിക്കുന്ന ശബ്ദമാണ് കർമ്മ, കർമ്മണി, കർമാണി. രണ്ടർത്ഥത്തിന് ഉപയോഗിക്കും. അത് പ്രവൃത്തി എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും. ഗീതയിൽ പല സ്ഥലങ്ങളിലും കർമ്മശബ്ദം, പല സ്ഥലങ്ങളിലല്ല, മിക്കവാറുമെല്ലാ സ്ഥലങ്ങളിലും കർമ്മശബ്ദം ഉപയോഗിക്കുന്നത് പ്രവൃത്തി എന്നുള്ള അർത്ഥത്തിലാണ്. പക്ഷെ ഇവിടെ വരുമ്പോൾ അത് വ്യാകരണന്മാരുടെ കർമ്മമാണ്, അത് കർമ്മം. അപ്പോൾ പ്രവർത്തിക്കാത്ത കൂടിയേ തീരും. കാരകങ്ങളിലൂടെയാണ് ഒരു പ്രവൃത്തി നടക്കുന്നതെന്നാണ്. എവിടെയും അത് നമ്മൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി മുമ്പ് പാകക്രിയയെക്കുറിച്ചെല്ലാം വിശദീകരിച്ച ഭാഗങ്ങൾ അത് പറഞ്ഞിട്ടുണ്ട്. അത് വിശദീകരിച്ച് വ്യാകരണത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇവിടെ ഇപ്പം നമ്മൾ അത്രയും മനസ്സിലാക്കിയാണ്. ക്രിയാ വ്യാപ്യമാനം, കർത്താവ് ക്രിയയിലൂടെ ബന്ധപ്പെടുന്നത്, സംബന്ധം ഉണ്ടാക്കുന്നത്. മുഖ്യമായ സംബന്ധം കർമ്മമായിട്ട്, ബാക്കി സംബന്ധം വരുന്നതിനാണ് സമ്പ്രദാനം, കരണം, അപാദാനം, അധികരണം എന്നെല്ലാം പറയുന്നത്. അടുത്ത് കർത്താവിനെ കുറിച്ച് പറയുന്നു. അപ്പോൾ കരണം പ്രവൃത്തിക്ക് ഉപകരിക്കുന്നത്, കർമ്മം ഏതൊന്നിലാണോ പ്രവൃത്തി നടക്കുന്ന, അല്ലെങ്കിൽ ഏതൊന്നിനാണോ പ്രവൃത്തി ആശ്രയിക്കുന്നത്, അല്ലെങ്കിൽ കർത്താവ് പ്രധാനമായിട്ട് ഏതൊന്നിനോടാണോ തന്റെ ക്രിയയിലൂടെ ബന്ധപ്പെടുന്നത് അത് കർമ്മമായി അടുത്ത് വരുന്ന കർത്താവ്. കരണം കർമ്മ കർത്ത. കരണാനാം വ്യാപാര ഇത, കരണങ്ങളുടെ വ്യാപാരത്തെ ചെയ്യുന്നവൻ, കരണങ്ങളെ പ്രവർത്തിപ്പിക്കുന്നവൻ, വ്യാപാരയിത, വ്യാപാരയിതൃ എന്നാണ്. പ്രവർത്തിപ്പിക്കുന്നവൻ എന്നർത്ഥം. വ്യാപാരം എന്ന് വെച്ചാൽ പ്രവൃത്തി, മലയാളത്തിലെ വ്യാപാരമല്ല, ബിസിനസ് അല്ല, പ്രവൃത്തി. കരണങ്ങളെ പ്രവർത്തിപ്പിക്കുന്നവനാണ് കർത്താവ്. ഇവിടെ ഈ കാര്യങ്ങളെല്ലാം വ്യാകരണത്തിന്റെ ഭാഷയിലാണ് ഭാഷകാരനൂടെ ഇതിനെ വിശദീകരിച്ചിരിക്കുന്നത്. എല്ലാവരും അങ്ങനെ തന്നെയാണ് വിശദീകരിച്ചിരിക്കുന്നത്. മനസ്സിലാക്കുന്നതിന്, അതിനെ വളരെ കൃത്യമായി മനസ്സിലാക്കുന്നതിന് അതാണ് നല്ലത്. പക്ഷേ അത്തരം ശാസ്ത്രങ്ങൾക്ക് പരിചയമില്ലാത്തവർക്ക് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ അധികപ്പെട്ടായിട്ട് തോന്നും. ഇതെല്ലാം എന്തിനാ ഇങ്ങനെ പറയുന്നത്, ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ ചോദിക്കും. അത് അത്തരം ശാസ്ത്ര സംസ്കാരമില്ലാത്തവർ, അവരുടെ അത് പറയാൻ പാടില്ല, അവരുടെ വേറെ എന്തെങ്കിലും പറയും. കർണം കർമ്മ കർത്ത എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വേറെ എന്തെങ്കിലും ആയിട്ട് പറയണം, മലയാളത്തിൽ എന്തെങ്കിലും വ്യാഖ്യാനിക്കണം, ഈ പറയുന്നതൊന്നും പറയാൻ പാടില്ല. ശാസ്ത്ര സംസ്കാരമുള്ളവരുടെ അടുത്ത് ഇത് പറഞ്ഞാൽ അവർക്ക് എളുപ്പം മനസ്സിലാവും, അധികം വിശദീകരിക്കേണ്ട കാര്യമില്ല. കർണാനാം വ്യാപാരയിത, കർണങ്ങളെ വ്യാപരിപ്പിക്കുന്നവൻ, പ്രവർത്തിപ്പിക്കുന്നവൻ. ഉപാധി ലക്ഷണ, അതാരാണ് ഇവിടെ കർത്താവ്? ഉപാധി ലക്ഷണം, ഉപാധിയാകുന്ന സ്വഭാവത്തോടു കൂടിയവൻ. ലക്ഷണം എന്ന് വെച്ചാൽ സ്വഭാവം. ഉപാധി ലക്ഷണം യസ്യ, അതാണ് ഉപാധി ലക്ഷണ. ഉപാധി എന്ന് പറയുന്നത് അന്ധകരണം തുടങ്ങിയാണ് ഉപാധി. ഉപാധിയാകുന്ന ലക്ഷണം സ്വഭാവത്തോടു കൂടിയവൻ ആരാണ്? ജീവൻ, ദേഹി, കർത്താവ്. ആ ദേഹി കർത്തൃഭാവത്തിലിരിക്കുന്നു. ഇത് ത്രിവിധ ത്രിപ്രകാര കർമ്മസംഗ്രഹ, ആത്മാവ് കർമ്മമൊന്നും ചെയ്യുന്നില്ല, പക്ഷേ ആത്മാവ് തന്നെ ഉപാധി ലക്ഷണനായി തീരുമ്പോൾ അവിടെ കർമ്മം ചെയ്യുന്നു. അതാണ് ഉപാധി ലക്ഷണൻ എന്ന് പറഞ്ഞു. അപ്പോൾ പരമാർത്ഥത്തിൽ ആത്മാവിൽ കർമ്മം നടക്കുന്നില്ല, പക്ഷെ ഉപാധിയോട് കൂടി ചേരുമ്പോൾ അവിടെ കർമ്മം നടക്കുന്നു. അപ്പോൾ ആത്മാവിനെ തന്നെ കർത്താവെന്നും അകർത്താവെന്നും പറയാം. അതിൻ്റെ വാസ്തവ സ്വരൂപത്തിൽ അത് അകർത്താവാണ്, ഉപാധിയെ സ്വീകരിക്കുമ്പോൾ അത് കർത്താവാണ്. അതിന്റെ രണ്ടു തരത്തിലും വ്യക്തം. ഇത് ത്രിവിധ ത്രിപ്രകാര കർമ്മസംഗ്രഹ. കർമ്മസംഗ്രഹം ഇങ്ങനെ മൂന്ന് തരത്തിലാണ്. കർമ്മസംഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണ്? സംഗൃഹ്യതേ അസ്മിൻ വിധി സംഗ്രഹ. സം പൂർവത്തിലുള്ള ഗ്രഹ ഉപാദാനി എന്ന് പറയുന്ന ധാതുവിൽ നിന്ന് അധികരണാർത്ഥത്തിൽ പ്രത്യേകം വന്നിട്ടാണ് സംഗ്രഹ എന്ന് അത് പറയുന്നതാണ്. ഏതെന്തിനാണോ ഇതെല്ലാം സംഗ്രഹിക്കുന്നത്, എന്നുവെച്ചാൽ ഉൾക്കൊള്ളുന്നത് ഏതെന്നാണോ കർമ്മത്തെ, ഏതാണ് കർണൻ കർമ്മകർത്ത, ഈ മൂന്നെണ്ണമാണ് കർമ്മത്തെ ഉൾക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞല്ലോ കർമ്മചോദനയും കർമ്മസംഗ്രഹം. ജ്ഞാനജ്ഞേയ ജ്ഞാതാക്കൾ കർമ്മത്തെ നിർവാഹകങ്ങളാണെങ്കിൽ കർമ്മം എന്ന് പറയുന്നത് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നു. കാരണം കർമ്മകർത്താക്കളിൽ കർമ്മം ഉൾപ്പെട്ടിരിക്കുന്നു. കർമ്മണ സംഗ്രഹ കർമ്മസംഗ്രഹ. കർമ്മ യേശു ഹേ തൃശു സമവേദി പറയും. കർമ്മം ഈ മൂന്നെണ്ണത്തിൽ സംഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്, ഉൾക്കൊണ്ടിരിക്കുന്നു. സമവേദി എന്ന് പറയുന്നു സംഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഇതിൽ ഉൾപ്പെടുന്നു കർമ്മം എന്ന് പറയുന്നു. ഇതിനായും ത്രിവിധ കർമ്മസംഗ്രഹം. അതുകൊണ്ട് ഇത് കർമ്മസംഗ്രഹമാണ് എന്ന് പറയുമ്പോൾ കർമ്മത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ ആത്മാവിൽ മുമ്പ് ആത്മാവിനെത്തുന്നതിന് മുമ്പ് നമുക്ക് ചിന്തിക്കാമെന്നുള്ള ഇതിലൊക്കെയാണ്, ഇതിനോടൊക്കെ ബന്ധപ്പെട്ടാണ് കർമ്മം നിൽക്കുന്നത്, അത് ആത്മാവിലല്ല എന്ന് ഉറപ്പിക്കുകയാണ്. ആത്മാവ് കർത്താവാണ് എന്ന സംസ്കാരമുള്ളവന് അതല്ല എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ആ കർമ്മം നടക്കുന്നത് ശരീരം ഇന്ദ്രിയം മനസ്സ് ഇവയിലാണ് എന്ന് ഉറപ്പിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ പറയുന്നത്. ജ്ഞാനം ജ്ഞേയം പരിജ്ഞാത ത്രിവിധ കർമ്മ ചോദന കരണം കർമ്മ കർത്തേതി ത്രിവിധ കർമ്മ സംഗ്രഹ. ജ്ഞാനം കർമ്മ ച കർത്താ ച ത്രിധൈവ ഗുണഭേദത പ്രോച്യതേ ഗുണസംഖ്യാനേ യഥാവത് ശൃണു താന്യപി അഥൈദാനിം ക്രിയാകാരക ഫലാനാം സർവേഷാം ഗുണാത്മകത്വാ സത്വരജസ്തമോ ഗുണഭേദതഃ ത്രിവിധോ ഭേദോ വക്തവ്യേത്യാരഭ്യതേ. ഇനി ക്രിയാകാരക ഫലങ്ങൾ, ക്രിയ എന്ന് പറയുമ്പോൾ കർമ്മം, കാരകം എന്ന് പറയുമ്പോൾ കർണാദികൾ, ഫലം സ്വർഗാദി ഫലങ്ങൾ, സർവേഷാം ഗുണാത്മകത്വം, ഇതെല്ലാം ഗുണമയമാണ്, ഗുണാത്മകമാണ്, ത്രിഗുണാത്മകമാണ്. സത്വരജസ്തമോ ഗുണഭേദത സത്വം രജസ് തമസ് എന്നിങ്ങനെ ഗുണഭേദം കൊണ്ട് ത്രിവിധോ ഭേദോ വക്തവ്യ മൂന്ന് തരത്തിലുള്ള ഭേദത്തെ പറയണം ഇത്യാരംഭിച്ചേ. ഇവിടെ ജ്ഞാനം കർമ്മം കർത്ത ഈ മൂന്നെണ്ണത്തിന്റെയും ഗുണഭേദത്തെ പറയും. അത് ഏതെല്ലാം ഗുണങ്ങളിലാണ്? ഇവിടെ മുതൽ ആ ഗുണനിരൂപണമാണ്. ഈ ഗുണനിരൂപണം മുന്നോട്ട് പോയാണ് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര ഗുണങ്ങളെല്ലാം നിരൂപണം ചെയ്യുന്നത്. അതിന്റെ തുടക്കമായിട്ടാണ് ഇവിടെ ഇങ്ങനെ തുടങ്ങുന്നത്. ജ്ഞാനം കർമ്മ കർത്ത. ജ്ഞാനം കർമ്മച്ച, ജ്ഞാനം സ്പഷ്ടമാണ്. കർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ ക്രിയ. നേരത്തെ കർമ്മം എന്ന് പറഞ്ഞപ്പോൾ അതിനെ കാരകമായിട്ടെടുത്ത്, അവിടെ കർമ്മം എന്ന് പറയുമ്പോൾ എന്തുമാകാം, പ്രപഞ്ചത്തിലേതും കർമ്മമാകാം. പക്ഷെ ഇവിടെ കർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ക്രിയയാണ്. നകാരകം പാരിഭാഷികം ഈപ്സിതതമം കർമ്മ പറയുന്നു. ഇവിടെ കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നകാരകം, കാരകത്തെ എടുക്കരുത്, ക്രിയ എടുത്തോളൂ. കാരകം എന്ന് പറഞ്ഞാൽ എന്താണ്? പാരിഭാഷികം. വ്യാകരണ ശാസ്ത്രത്തിലെ പരിഭാഷയാണത്. സാങ്കേതികമായ അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശബ്ദത്തെയാണ് പരിഭാഷ എന്ന് പറയുന്നത്. ആ പരിഭാഷയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നതാണ് പാരിഭാഷികമായ അർത്ഥം. അപ്പൊ ഇവിടെ കർമ്മം എന്ന് പറയുന്നതുകൊണ്ട് അതിന്റെ പാരിഭാഷികമായ അർത്ഥത്തെ എടുക്കരുത്. അങ്ങനെയുള്ള ഓരോ ശാസ്ത്രത്തിനും പാരിഭാഷികമായ ശബ്ദങ്ങളുണ്ട്. ആ ശബ്ദങ്ങളെ ആ ശാസ്ത്രത്തിൽ ആ അർത്ഥത്തിൽ മാത്രമേ എടുക്കാവൂ. ആ ശബ്ദം ആ ശാസ്ത്രത്തിൽ വന്നുകഴിഞ്ഞാൽ വേറൊരർത്ഥത്തിൽ എടുക്കരുത്. അതായത് വ്യാകരണത്തിൽ കർമ്മം എന്ന് കണ്ടുകഴിഞ്ഞാൽ നമ്മൾ മുഖ്യമായും അവിടെ കാരകമെന്നുള്ള അർത്ഥം എടുക്കാവൂ, കർമ്മകാരകം എന്ന് വിചാരിച്ച്. കർമ്മശബ്ദം ക്രിയ എന്നുള്ള അർത്ഥത്തിൽ വ്യാകരണ ശാസ്ത്രത്തിൽ പ്രയോഗിച്ചിട്ടില്ല എന്നല്ല. മഹാഭാഷ്യത്തിനും മറ്റും ഭാഷ്യകാരനും മറ്റും ക്രിയ എന്നുള്ള അർത്ഥത്തിൽ കർമ്മശബ്ദം പ്രയോഗിക്കുന്നു. പക്ഷെ മുഖ്യമായി പ്രധാനമായി കർമ്മം എന്ന് പറഞ്ഞാൽ അവിടെ കാരകമാണ്. അസമയം അദ്വൈതത്തിലേക്ക് വരുമ്പോഴോ പൂർവമീമാംസയിലെല്ലാം വരുമ്പോഴോ അവിടെയും ഈ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്, കർമ്മകാരകത്തെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും പൂർവമീമാംസയിൽ വന്നാൽ അവിടെ കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ക്രിയയായി, യാഗാദികം യാഗാദികളായി അവിടെ കർമ്മം. അത് ഓരോ ശാസ്ത്രത്തിനും പ്രാധാന്യം വരും. ഒരു ശാസ്ത്രം നമ്മൾ മനസ്സിലാകുമ്പോൾ ആ പാരിഭാഷിക ശബ്ദങ്ങൾക്ക് അവിടെ പറയുന്ന അർത്ഥമേ എടുക്കുക, വേറെ അർത്ഥം എടുക്കാൻ പാടില്ല. എടുത്തു കഴിഞ്ഞാൽ കുഴപ്പമോ? ഇവിടെ ഗുണമെന്ന് പറഞ്ഞാൽ സത്വന്റെ രജസ് തമസ്, അങ്ങനെ എടുക്കാൻ പാടുള്ളൂ. വ്യാകരണത്തിൽ ഗുണമെന്ന് പറഞ്ഞാൽ ആ എ ഓ, ഈ മൂന്നക്ഷരങ്ങളെ എടുക്കാം. വേറെ എടുത്തു കഴിഞ്ഞാൽ അവിടെ തെറ്റും, ശരിയാകത്തില്ല. ഇതുപോലെ ഓരോ ശാസ്ത്രങ്ങൾക്കും പാരിഭാഷികമായ ശബ്ദങ്ങളുണ്ട്. അതുകൊണ്ട് ഇവിടെ പാരിഭാഷികമായ കാരകത്തെ എടുക്കരുത്, ഈശ്വരതമം കർമ്മ എന്ന് പറയുന്നതിനെ എടുക്കരുത്. ഇവിടെ ക്രിയ എന്നെടുത്താൽ മതി. ഈ ശ്ലോകത്തിൽ കർമ്മം ക്രിയ, ഇപ്പൊ ജ്ഞാനം അറിവ് കർമ്മം ക്രിയ, കർത്താച നിർവർത്തക ക്രിയാണ്, ക്രിയയെ നിർവർത്തിപ്പിക്കുന്നവൻ, നിവർത്തിക്കുകയല്ല നിർവർത്തിക്കുക, ഓരോരുടെ വരണം. അപ്പൊ അതിനെ നിറവേറ്റുന്നവൻ, അതിന്റെ നിർവാഹകൻ, അതിനെ പ്രവർത്തിക്കുന്നവൻ, ചെയ്യുന്നവൻ, കർമ്മം ചെയ്യുന്നവൻ, അവനാണ് കർത്താവ്. അപ്പൊ ജ്ഞാനം കർമ്മ കർത്താവ് മൂന്നിന്റെ അർത്ഥം പറഞ്ഞു. ജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിവ്, കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയ, കർത്താവ് എന്ന് പറഞ്ഞാൽ പ്രവൃത്തി ചെയ്യുന്നവൻ. ക്രിയാണാം തൃഥൈവ. ഗുണഭേദത കർമ്മത്തെ സംബന്ധിച്ച് ഈ മൂന്ന് കാര്യങ്ങളാണ്. കർമ്മത്തിന് കാരണങ്ങളായിരിക്കുന്ന ഈ മൂന്നെണ്ണമാണ് ജ്ഞാനം, പിന്നെ മറ്റൊന്ന് കർമ്മം തന്നെ, മറ്റൊന്ന് കർത്താവ്. തൃഥ ഏവ എന്ന് പറഞ്ഞ അവധാരണം ഗുണവ്യതിരിക്ത ജാത്യന്തര അഭാവ പ്രദർശനാർത്ഥം. തൃഥ ഏവ എന്ന് പറഞ്ഞെന്താണ്? ഗുണവ്യതിരിക്ത ജാത്യന്തര അഭാവ പ്രദർശനാർത്ഥം. ഗുണങ്ങളല്ലാതെ ഇതിൽ മറ്റൊന്നുമില്ല, ഗുണങ്ങൾ തന്നെയാണ് ഇത് മൂന്നും. മറ്റൊരു ജാതി എന്ന് വെച്ചാൽ മറ്റൊരു വസ്തുണ്ടായിരുന്നു. ജ്ഞാനം കർമ്മ കർത്ത എന്ന് പറയുന്ന മൂന്നും ഗുണകാര്യങ്ങളാണ്, ഗുണപരിണാമങ്ങളാണ്. ഗുണഭേദത സത്വാദിഭേദേന ഇത്യർത്ഥ. ഗുണഭേദമനുസരിച്ച് സത്വരജസ്തമോ ഗുണങ്ങളുടെ ഭേദമനുസരിച്ച് ജ്ഞാനം കർമ്മ കർത്ത മൂന്ന് തരത്തിലുണ്ടെന്നാണ് പറയുന്നത്. ജ്ഞാനം മൂന്ന് തരത്തിലുണ്ട്, സാത്വികം രാജസം താമസം. കർമ്മം അല്ലെങ്കിൽ ക്രിയ മൂന്ന് തരത്തിലുണ്ട്, സാത്വികം രാജസം താമസം. കർത്താവ് പ്രവൃത്തി ചെയ്യുന്നവൻ മൂന്ന് തരത്തിലുണ്ട്, സാത്വികം രാജസം താമസം. അതാണ് ത്രിദൈവ ഗുണഭേദത എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതെവിടെ പറഞ്ഞിരിക്കുന്നു? പ്രച്ഛതേ കഥ്യതേ ഗുണസംഖ്യാനി കാപിലേ ശാസ്ത്രേ. അവസാനം ആചാര്യസ്വാമികൾ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ഇവിടെ കാപില ശാസ്ത്രത്തെ അംഗീകരിക്കുന്നത്, അതായത് കപില മഹർഷിയുടെ ആ ശാസ്ത്രത്തെ അംഗീകരിക്കുകയാണ്. ഇതുവരെ എവിടെയെല്ലാം സാഖ്യം എന്നുള്ള ശബ്ദം വന്നോ അവിടെയെല്ലാം വേദാന്തം വേദാന്തം എന്നാണ് വിശദീകരിച്ചത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഒരു നിവൃത്തിയിൽ ഇവിടെ അംഗീകരിച്ചേ പറ്റും. ഗതി കെട്ടാ പുലി പുല്ലും തിന്നു എന്ന് പറഞ്ഞ പോലെ ഇവിടെ വന്നപ്പോൾ അത് അംഗീകരിക്കുന്നു. പ്രോച്ചതേ കത്യതേ അത് പറയുന്നു. ഇവിടെ ഗുണസംഖ്യാനെ കാപിലേ ശാസ്ത്രേ ആ കാപില ശാസ്ത്രത്തിൽ സംഖ്യശാസ്ത്രത്തിലാണെന്നൊക്കെ പറയുന്നു. ഇതാണ് തുടക്കത്തിൽ ആദ്യം മുതലേ ആദ്യത്തെ ക്ലാസ് മുതലേ ഗീത തുടങ്ങുമ്പോൾ നമ്മളവിടെ ചർച്ച ചെയ്തു. ഇവിടെ പറയുന്ന ഈ ഗുണനിരൂപണം മുഴുവൻ സാഖ്യശാസ്ത്രത്തെ അംഗീകരിച്ചാണ്, സാഖ്യശാസ്ത്രത്തെ പിന്തുടരുന്നാണ് ഗീതയിലെ ഗുണനിരൂപണം മുഴുവൻ. ഗീതയിലെ മാത്രമല്ല മഹാഭാരതത്തിലെ തത്വചിന്ത മുഴുവൻ. മഹാഭാരതത്തിൽ എവിടെയെല്ലാം തത്വചിന്ത വരുന്നുണ്ടോ അവിടെയെല്ലാം, മഹാഭാരതത്തിൽ മാത്രമല്ല രാമായണത്തിൽ. അവിടെ മുഖ്യമായി ആശ്രയിച്ചിരിക്കുന്നത് കപില മഹർഷിയുടെ സാഖ്യശാസ്ത്രത്തെയാണ്. വിചാരിച്ച് സാഖ്യം മാത്രമല്ല സാഖ്യത്തിൽ സാഖ്യശാസ്ത്രത്തിൽ പറയാത്ത കാര്യങ്ങളൂടെ പറയുന്നുണ്ട്. അതാണ് ഈശ്വരനെയും മറ്റും അംഗീകരിക്കുന്നത്. പക്ഷെ എന്നാലും ഗുണനിരൂപണം പോലെയുള്ള കാര്യങ്ങളിൽ ഗീത ആശ്രയിച്ചിരിക്കുന്നത് വേദാന്തത്തെ അല്ല, ഉപനിഷത്തുകളെ അല്ല, സാഖ്യശാസ്ത്രത്തെയാണ്. അതുകൊണ്ട് ആണ് എന്താണോ ഈ സാഖ്യ പ്രാപ്യതേ സ്ഥാനം യോഗം സാഖ്യഞ്ച സാഖ്യയോഗവും തുടങ്ങിയ ശബ്ദങ്ങൾ സ്ഥലങ്ങളിൽ എവിടെയൊക്കെയാണോ സാഖ്യ ശബ്ദം പ്രയോഗിക്കുന്നത് അവിടെയെല്ലാം മുഖ്യമായിട്ട് സ്വീകരിക്കേണ്ടത് സാഖ്യശാസ്ത്രത്തെ തന്നെയാണെന്ന് ആധുനികരായ പല വ്യാഖ്യാതാക്കളും പറയുന്ന അതുകൊണ്ടാണ്. കാരണം ഇന്നത്തെ സാഖ്യ സിദ്ധാന്തം മാത്രമേ ഇതി പറയുന്നു എന്നുള്ള അർത്ഥത്തിലല്ല, സാഖ്യശാസ്ത്രത്തിന്റെ സ്വാധീനം അത്രമാത്രം വലുതാണ്. യോഗം, ന്യായം, വൈശേഷികം തുടങ്ങിയ ദർശനങ്ങളിൽ പ്രാചീനമായിട്ടുള്ള സാഖ്യമാണ്, ഒരു ദർശനം എന്നുള്ള നിലയ്ക്ക് പ്രാചീനമായിട്ടുള്ള സാഖ്യമാണ്. അതുകൊണ്ട് സാഖ്യ ദർശനത്തിന്റെ സ്വാധീനം ബാക്കി എല്ലാത്തിലും വന്നിട്ടുണ്ട്. പിന്നെ ഇത് പല ആചാര്യ പരമ്പരകളിൽ വന്നതുകൊണ്ട് അതെല്ലാം വേർതിരിഞ്ഞ് സ്വതന്ത്രമായി നിൽക്കുന്നു എന്നേയാണ്. പക്ഷെ സാഖ്യശാസ്ത്രത്തിന്റെ സ്വാധീനം വളരെ വലുതാണ്. അപ്പോൾ ഇവിടെ അതുകൊണ്ട് ഭാഷ്യകാരനും പറയുന്നു കാപിലേ ശാസ്ത്രേ, ഇത് കാപിലൻ ശാസ്ത്രമാണ്. ഈ കാപിലനെയും കാപില ശാസ്ത്രത്തെയും കപില മഹർഷിയും ശങ്കരാചാര്യം നിഷേധിക്കുന്നുണ്ട് ബ്രഹ്മസൂത്രം. ഗീതയിലും തന്നെ മുമ്പ് ഒരു സ്ഥലത്ത് വന്നപ്പോൾ അത് പറയുന്നു. ഇവിടെ കപിലൻ സിദ്ധാനാം കപിലമുനി എന്ന് പറഞ്ഞാൽ ഈ കപിലൻ ആരാണ് ചോദിച്ചിട്ട് അത് സാഖ്യശാസ്ത്ര പ്രണേതാവാണെന്ന് പറയാൻ ആചാര്യസ്വാമിക്ക് ബുദ്ധിമുട്ടാണ്. കാരണം താൻ നിഷേധിച്ച ഒരു ശാസ്ത്രത്തിന്റെ പ്രയോക്താവിനെ സ്തുതിക്കുന്നത് ഭാഷകാരന് ഇഷ്ടമുള്ള കാര്യമുണ്ട്. അതുകൊണ്ട് അത് വേറെ ആളായിരിക്കും, അതാണിതാണെന്നൊക്കെ പറഞ്ഞു പറയുന്നുണ്ട്. ബ്രഹ്മസൂത്രത്തിനും ആ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്, ആരാണ് ഈ കപില. എന്തായാലും ഇവിടെ അംഗീകരിക്കുന്നുണ്ട് കാപില ശാസ്ത്രം. ഈ കാപില ശാസ്ത്രത്തെ എങ്ങനെ ഇവിടെ നമുക്ക് സ്വീകരിക്കാൻ പറ്റും? അതിന് സമാനം പറയുന്നു, തഥപി ഗുണസംഖ്യാന ശാസ്ത്രം ഗുണഭോക്തൃ വിഷയേ പ്രമാണമേവ പറയുന്നു. ആ ഗുണസംഖ്യാന ശാസ്ത്രം, ഈ സംഖ്യാനമാണ് സാഖ്യമായത്. സംഖ്യ എണ്ണുക എന്നുള്ള അർത്ഥത്തിൽ ധാതു സമൂഹസർഗം ചേർന്ന് എണ്ണുക എന്നുള്ള അർത്ഥത്തിലുള്ള അതിൽ നിന്നാണ് സാഖ്യശബ്ദം വരുന്നത്. എണ്ണുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ എണ്ണുന്നത് ഒന്ന് രണ്ട് മൂന്ന് എന്ന് എണ്ണുകയാണ്. നമ്മൾ എണ്ണുന്നത് സംഖ്യകൾ ഉപയോഗിച്ചാണ് നമ്മൾ എണ്ണുന്നത്. ഇവിടെ എണ്ണുക എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതിനെ വേർതിരിച്ച് പറയുക. അതാണ് സംഖ്യാനം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാദ്യമായിട്ട് ചെയ്തത് കപില മഹർഷിയാണ്. എങ്ങനെ പുരുഷൻ ഇന്നതാണ്, പ്രധാനം അല്ലെങ്കിൽ പ്രകൃതി ഇന്നതാണ്, ഇവിടെ നിന്ന് സൃഷ്ടിയിലേക്ക് വരുമ്പോൾ അതിൽ മഹത്തത്വം, അഹന്തത്വം എന്നിങ്ങനെ തത്വങ്ങളെ വിഭജിച്ച് യുക്തിയുക്തമായിട്ട് ആദ്യം വിശദീകരിച്ചത് സാംഖ്യ മഹർഷിയാണ്. അങ്ങനെ ചെയ്തുകൊണ്ടാണ് സാംഖ്യം എന്നുള്ള പേര് വന്നത്. അത് പിന്നെ തത്വങ്ങളുടെ എണ്ണവും പറഞ്ഞു. ആ എണ്ണം പറയാന്നുള്ളതിലുപരിയായിട്ട് ആ തത്വങ്ങളെ വേർതിരിച്ച് പറഞ്ഞു. തന്മാത്രകൾ, പഞ്ചഭൂതങ്ങൾ ഇങ്ങനെ എണ്ണം വേർതിരിച്ച് തത്വങ്ങളെ പറഞ്ഞുകൊണ്ടാണ് അതിന് സാംഖ്യം എന്നുള്ള പേര് കിട്ടിയത്. അതിനെ ആചാര്യസ്വാമികൾ സാംഖ്യം എന്നുള്ളതിന് തത്വജ്ഞാനമൊന്ന് വ്യാഖ്യാനിച്ചു തന്നെയാണ്. ആ സാംഖ്യശാസ്ത്രവും തത്വജ്ഞാനം തന്നെയാണ് പറയുന്നത്. പുരുഷന്റെയും പ്രകൃതിയുടെയും തത്വത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പൊ സംഖ്യ എന്ന് പറയുന്ന നമ്മൾ പറയുന്ന അതുകൊണ്ട് അതിന് ബന്ധമുണ്ട്. അതുകൊണ്ടിവിടെ പറയുന്നു ഗുണസംഖ്യാന ശാസ്ത്രം, ഗുണങ്ങളെ വേർതിരിച്ച് പറയുന്നതായ ശാസ്ത്രം. അതും ഗുണഭോക്തൃ വിഷയ പ്രമാണമേവ. ഭാഷ്യകാരം പറയുന്നു അതും എനിക്ക് പ്രമാണം തന്നെ. ഗുണഭോക്തൃ വിഷയേ, ഗുണഭോക്തൃത്വത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിനെ സ്വീകരിക്കാം. എന്തുകൊണ്ട്? ജീവൻ ഗുണങ്ങളെ ഭുതിക്കുന്നു, അല്ലെങ്കിൽ ഗുണകാര്യങ്ങളായിരിക്കുന്ന വിഷയങ്ങളെ ഭുതിക്കുന്നു എന്നെല്ലാം പറയുന്നത് സർവസമ്മതമായ കാര്യമാണ്, സർവശാസ്ത്രങ്ങൾക്ക് സമ്മതമായ കാര്യമാണ്. ആ വിഷയങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അത് സ്വീകരിക്കാം. അതുകൊണ്ട് അദ്വൈതത്തിന്റെ പൊതുവേ ഒരു നിലപാടെന്നുള്ള നിലയ്ക്ക് ഭാഷ്യകാരൻ ബ്രഹ്മസൂത്രത്തിന്റെ രണ്ടാം അധ്യായത്തിൽ എന്റെ തുടക്കത്തിൽ പറയും. എന്താണ് ഈ നിഷേധിക്കുന്ന ശാസ്ത്രങ്ങളിൽ നിന്നെല്ലാം, യോഗം, സാംഖ്യം തുടങ്ങിയ ശാസ്ത്രങ്ങളിൽ നിന്നെല്ലാം സ്വീകരിക്കാമെന്നുള്ള ഭാഗങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. അദ്വൈതത്തിന് വിരോധമായി വരുന്ന ഭാഗങ്ങൾ മാത്രമേ ഖണ്ഡിക്കുന്നുള്ളൂ, നിഷേധിക്കുന്നുള്ളൂ. ഭാഗികമായി അതിനേക്ക് അംഗീകരിക്കുന്നുണ്ട്. ഏതുപോലെ അദ്വൈതിക്ക് വേദം സമ്പൂർണവും പ്രമാണമാണെങ്കിലും കർമ്മകാണ്ഡത്തെ മോക്ഷ ഉപയോഗി അല്ല എന്ന് പറഞ്ഞ് നിഷേധിക്കും. അല്ലെങ്കിൽ കർമ്മകാണ്ഡത്തിലെ കർത്തൃത്വം തുടങ്ങിയ ആശയങ്ങളെ നിഷേധിക്കുന്നു. കർമ്മകാണ്ഡത്തിൽ ആത്മാവ് കർത്താവാണ് ഭോക്താവെന്നെല്ലാം പറയുന്നതിനെ നിഷേധിക്കുന്നു. വേദം മുഴുവൻ പ്രമാണമാണ്. വേദത്തിൽ അനക്ഷരമില്ല, ഒരക്ഷരം പോലും അതിൽ തള്ളിക്കളയത്തക്കതില്ലെങ്കിലും അതിൽ പറയുന്ന പല സിദ്ധാന്തങ്ങളെയും ഭാഷകാരൻ നിഷേധിക്കുന്നു. അതുപോലെ താൻ നിഷേധിക്കുന്ന എല്ലാ ദർശനങ്ങളിലും അവിടെ എന്തൊക്കെ സ്വീകാര്യമായിട്ടുണ്ടോ അതിനെയൊക്കെ സ്വീകരിക്കാൻ താൻ തയ്യാറാണ് എന്ന് പറയുന്നുണ്ട്. ആ രീതി ചിന്തിക്കുന്നതിനാണ് പിൽക്കാലത്ത് ദർശന സമന്വയം എന്നുള്ള രീതിയിൽ അദ്വൈതികൾ തന്നെ എല്ലാ ദർശനത്തെയും സമന്വയിപ്പിക്കുന്നു. സമന്വയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവസാനം അദ്വൈതത്തിൽ കൊണ്ടെത്തിക്കുന്നു. അദ്വൈതത്തിന് വിരോധമായി വരുന്ന ഭാഗങ്ങളെ നിഷേധിച്ചുകൊണ്ട് തന്നെ വ്യാവഹാരികമായി അദ്വൈതത്തിന് സ്വീകരിക്കാവുന്ന ഭാഗങ്ങളെ സ്വീകരിക്കുന്നു. അതാണ് അദ്വൈതികൾ പൂർവ്വമീമാംസയും അംഗീകരിക്കുന്നത്. അതുകൊണ്ടാണ് പൂർവ്വമീമാംസയും ഉത്തരമീമാംസയും കൂടെ ചേർത്ത് ഏകശാസ്ത്രം, ശാസ്ത്രം ഒന്നാണെന്ന് അവർ പറയുന്നത്. അതുകൊണ്ടാണ് വ്യവഹാരേ ഭാട്ടനയം എന്ന് പറയുന്ന നയത്തെ അദ്വൈതികൾ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ചാതുർവർണ്ണയം പോലെയുള്ള എല്ലാ കൊള്ളരുതായ്മകളെയും സ്വീകരിക്കേണ്ടിയും വന്നത്. അതതിന്റെ ഒരു ദോഷവശമാണ്. എല്ലാത്തിനും ഉണ്ടല്ലോ ദോഷവും, നന്മയും തിന്മയും, ദോഷവും നല്ലതുമൊക്കെയുള്ളു. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് വേണ്ടാധീനങ്ങൾ കടന്നു വന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ടിവിടെ പറയുന്നത് എന്താണ്? ഗുണസംഖ്യാന ശാസ്ത്രം ഗുണഭോക്തൃ വിഷയ പ്രമാണമേവ. ഈ സാംഖ്യശാസ്ത്രത്തിലെ ഗുണനിരൂപണം, ഗുണപരിണാമം, ഗുണഭോക്തൃത്വം ജീവന്റെ, ഇതെല്ലാം ഞങ്ങൾക്കും സമ്മതമായ കാര്യങ്ങളാണ്. ഞങ്ങൾക്ക് സ്വീകാര്യമല്ലാത്ത എന്താണ്? പരമാർത്ഥ ബ്രഹ്മൈകത്വ വിഷയ യദ്യപി വിരുദ്ധ്യത. പരമാർത്ഥ ബ്രഹ്മൈകത്വം എന്ന് പറയുന്ന ആ ആശയം വരുമ്പോൾ ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. അതാണ് ഇതാണ് പൂർവമീമാംസയെ സംബന്ധിച്ചും അദ്വൈതികളുടെ നിലപാട്. അദ്വൈതികളും പൂർവമീമാംസയുടെ പല കാര്യങ്ങളും സ്വീകരിക്കുന്നുണ്ട്. വൈദികന്മാരുടെ നമ്മൾ പൊതുവെ ധരിച്ചിരിക്കുന്ന എന്താണ്? അദ്വൈതം എന്ന് വെച്ചാൽ കർമ്മകാണ്ഡത്തേക്ക് നിഷേധിക്കുന്നതാണ്. അത് പൂർണ്ണമായിട്ട് ശരിയല്ല. കർമ്മകാണ്ഡത്തെ നിഷേധിക്കുന്നുണ്ടെങ്കിലും വേദം പ്രമാണം എന്നുള്ള നിലയ്ക്ക് അതിലുള്ള പല കാര്യങ്ങളും സ്വീകരിക്കുന്നു. അതാണ് വ്യവഹാര ഭട്ടനയം എന്ന് പറയുന്നത്. കുമാരഭട്ടന്റെ പല ആശയങ്ങളെയും സ്വീകരിക്കുന്നു. അങ്ങനെ സ്വീകരിക്കുന്നതാണ് ചാതുർവർണ്ണയത്തെ. ചാതുർവർണ്ണയം എന്ന് പറയുമ്പോൾ ജന്മനാ ജാതി ജന്മനാ വർണ്ണം എന്നുള്ളതിനെ അദ്വൈതി സ്വീകരിക്കുന്നു. അതനുസരിച്ചിട്ടാണ് അത് തന്നെയാണ് ഇവിടെ സാങ്കിശാസ്ത്രത്തെ സംബന്ധിച്ചും പറയുന്നത്. സാങ്കിശാസ്ത്രത്തിലെ ഗുണനിരൂപണം തുടങ്ങിയ കാര്യങ്ങൾ ഞങ്ങൾ സ്വീകരിക്കുന്നു. പക്ഷേ കുമാരഭട്ടന്റെ മുഖ്യ സിദ്ധാന്തത്തെ ശങ്കരാചാര്യർ സ്വീകരിക്കത്തില്ല. എന്താണ്? ആത്മാവ് പലതാണ്, മരണശേഷം അത് കർമ്മഫലം അനുഭവിക്കാൻ വേണ്ടി ശരീരം വിട്ടുപോകുന്നു തുടങ്ങിയ കാര്യങ്ങളെന്നും സ്വീകരിക്കത്തില്ല. ആത്മാവ് പരമാർത്ഥത്തിൽ നിർഗുണമാണ്, അത് ഒന്നാണ്, പ്രപഞ്ച സത്യമാണ്. മീമാംസകർക്ക് അത് സ്വീകരിക്കത്തില്ല. പക്ഷെ അതിൽ പറയുന്ന മറ്റു കാര്യങ്ങൾ സ്വീകരിക്കും, ചാതുവർണ്ണയം തുടങ്ങിയ കാര്യങ്ങൾ. അല്ലെങ്കിൽ പൂർവമീമാംസകരുടെ അപശൂദ്രാധികരണത്തെ സ്വീകരിക്കും വേദാന്തികൾ, അതെല്ലാം സ്വീകരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ പറയുന്ന എന്താണ്? പരമാർത്ഥ ബ്രഹ്മൈകത്വ വിഷയെ യദ്യപി വിരുദ്ധിത, പരമാർത്ഥ ബ്രഹ്മൈകത്വ വിഷയത്തിൽ ഞങ്ങൾ യോജിക്കുന്നില്ല. തഥാപി തേഹി കാപില ഗുണഗൗണ വ്യാപാര നിരൂപണെ അഭിയുക്താഹി തത് ശാസ്ത്രമഭി വക്ഷ്യമാണാർത്ഥ സ്തുത്യർത്ഥത്വന ഉപാധീയതേ ഇതിന വിരോധ. അതുകൊണ്ട് പറയുന്നു, ഞങ്ങൾക്ക് കാപിലന്മാരുമായിട്ട് യാതൊരു വിരോധമില്ല. തേഹി കാപിലാഹ, ആ കാപിലന്മാർ എന്ന് പറയുന്നു കപില മഹർഷിയുടെ അനുയായികൾ. ഗുണഗൗണം വ്യാപാര നിരൂപണെ അഭിയുക്താഹ, ഗുണം ഗുണത്തെ സംബന്ധിച്ചുള്ള പ്രവൃത്തികൾ അതിന്റെ നിരൂപണത്തിലാണ് അവർ പ്രവർത്തിക്കുന്നത്, അവർ അതാണ് ചിന്തിക്കുന്നത്. ഇത്തത് ശാസ്ത്രമഭി, ആ ശാസ്ത്രത്തെയും ഭക്ഷ്യമാണാർത്ഥ സ്തുത്യർത്ഥത്വേന. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്താണ്? ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര ഗുണവിഭാഗം, അതിന്റെ സ്തുത്യർത്ഥത്വേന ഉപാധിയതെ, അതിനെ ആ ശാസ്ത്രത്തെയും ഞങ്ങൾ സ്വീകരിക്കുന്നു. ഇതിന്ന വിരോധ, ഞങ്ങൾക്ക് അതുമായിട്ട് വിരോധമൊന്നുമില്ല. യഥാവത് യഥാന്യായം യഥാശാസ്ത്രം ശ്രുണു താന്യബി. അതുകൊണ്ട് ആ ഗുണനിരൂപണത്തെയും യുക്തിയനുസരിച്ചും ശാസ്ത്രമനുസരിച്ചും നീ മനസ്സിലാക്കൂ. ജ്ഞാനാദീനി തദ്ഭേദജാതാനി ഗുണഭേദകൃതാനി ശൃണു. ജ്ഞാനം കർമ്മ കർത്ത തുടങ്ങിയവ എന്താണ് ഗുണഭേദങ്ങൾ കൊണ്ടുവരുന്ന, അവയുടെ ഭേദങ്ങൾ നീ മനസ്സിലാക്കൂ. ഭക്ഷ്യമാണേ അർത്ഥേ മനസ്സമാധി കുരു ഇത്യർത്ഥ. ഇനി പറയാൻ പോകുന്ന ആ വിഷയത്തിൽ നീ ഏകാഗ്രനാകൂ എന്നാണ് പറയുന്നത്. അപ്പോൾ സാങ്കിശാസ്ത്രത്തിൽ ഭാഗികമായി അദ്വൈതി അംഗീകരിക്കുന്നു എന്നാണ് ഭാഷ്യകാരൻ പറയുന്നത്. എന്തുകൊണ്ട്? ഗുണനിരൂപണം, അവരുടെ ഗുണനിരൂപണത്തെ ഞങ്ങൾ സ്വീകരിക്കുന്നു. ജ്ഞാനം കർമ്മച കർത്താച തദൈവ ഗുണഭേദത പ്രോച്യതേ ഗുണസംഖ്യാനേ യഥാവച്ഛൃണു തന്യപി. Thank you.